നിർത്തി ഗാത്രവിക്ഷേപേ ണ്ടല്ലേ ഷിവു തന്തു. അത് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ? പറഞ്ഞു നിർത്തി ഈകാരയുക്തായി പോയി ശേഷിക്കുന്ന നിറത്ത് ദിവാദിഭ്യ ശ്യൻ നിറത്ത് യാത്തി. മൃഗന ഇറുകാരത്തിന് ഗുണം വരേണ്ടതാണ്. ഏതാ സൂത്രം? പക്ഷെ വരുന്നില്ല. എന്തുകൊണ്ട്? ഞെത്ത് ഞെത്തിച്ച യസൂത്വാരം ഞെത്താവുന്നു. ശരി, അപ്പൊ നൃത്യത്തി നൃത്യ തസ് നൃത്യത നൃത്യ അന്തി നൃത്യന്തി. ഏത് സൂത്രം വരുന്നു? നൃത്യാസി നൃത്യ നൃത്യധ നൃത്യ പരത്തിൽ നൃത്യ പരത്തിൽ എന്താണ് നൃത്യാമി നൃത്യാവഹ നൃത്യാമഹ. അപ്പൊ എങ്ങനെയാണ് രൂപങ്ങൾ? നെട്ടിൽ വരുമ്പോ നിറത്ത് ദത്തും വരുന്നു. നിറത്ത് നിറത്ത് അഭ്യാസത്തില് ഉരത്ത് രപരം അല്ലാതിശേഷം നാ നിറത്ത് പരത്തിൽ എന്താണ് എന്തുവരുന്നു? പുകന്ത നന്നർത്ത നാ നിറത്ത് അതുസ് എല്ലായിടത്ത് നാ നിറത്ത് എന്ന് വരുന്നു. എന്തുവരുന്നു? നാ നിറത്ത് അതുസ് എന്ന് നന്നർത്തുഹു താന്തത്തിൽ അന്നിട്ട് ഏതൊക്കെയാണ്? നൃത്ത് ഇട്ട് തസ് എന്ത് വരുന്നു? നന്നർത്തിത നന്നർത്ത ദുഹു നന്നർത്ത നന്നർത്ത നന്നർത്തിവ നന്നർത്തിമ ലുട്ടിൽ വരുമ്പം നിർത്ത് എട്ട് ത ആ ലട്ടിന്റെ രൂപങ്ങൾ എങ്ങനെയൊക്കെയാണ്? ലുട്ടിൽ വരുമ്പോ ലിട്ടിൽ വരുമ്പോ അടുത്ത് അവിടെ വരുന്നു സേ അസിജി കൃത ചൃത ചൃത തൃത നൃത ഏഭ്യ പരസ്യസി ഭിന്നസ്യ സാധേരാർത്ഥാദേശ ഇട്ടുക. ഇത്രയും ധാതുക്കൾ കൃതി ഛേദന കൃതിര് ഉച്ചതിര് കൃതിര് ഉച്ചത്തിര് ദീപ്തി ദേവനയോഹോ ഹിംസാനാദരയോഹോ ഹിംസാനാദരയോ ഉത്തരത്ത് അതും ഹിംസ തന്നെ നിർത്തി ഗാത്രവിക്ഷേപം. ഈ ധാതുക്കളിൽ നിന്ന് ഇത്രയും ധാതുക്കൾ കൃത് ചെറുത് ചെറുത് കൃത് നിർത്ത് അതിലിപ്പോ വരുന്നത് നിർത്താണ്. ഇതിന്റെ പരത്തിലുള്ള സിച്ച് ഭിന്നമായ സകാരാദിയായ അർത്ഥാർത്ഥം എല്ലാ അർത്ഥാർത്ഥത്തിനും ഇല്ല, സകാരം ആദ്യ അർത്ഥാർത്ഥത്തിന് എട്ട് വികല്പമായി വരും വരുന്നതാണ് നമ്മൾ പറഞ്ഞത് നിർത്തിശ്ശേരി. അല്ലാതെ തന്നെ ഇവിടെ ഇട്ട് പ്രാപ്തമാണ്, പക്ഷേ ഇത് വികല്പമാക്കി. വരാത്ത പക്ഷത്തിൽ നൃത്യാതി എന്നിവിടെ തന്തുവരും ഗുണം വന്നിട്ട് അടുത്തെന്ത് വരുന്നു? നൃത്യതു നൃത്യ താതൊന്നും വരുന്നില്ല. നൃത്യ താം നൃത്യ അന്തു നൃത്യ ഹി എന്നിടത്ത് നൃത്യ നൃത്യ താത് നൃത്യ തം നൃത്യ ത നൃത്യ ആനി എന്നിടത്ത് നൃത്യ ആനി എന്നിടത്ത് നൃത്യ ആനി നൃത്യാനി നൃത്യാവ നൃത്യാവ അങ്ങനെ ഒരു രൂപങ്ങൾ ആലോചിച്ചു അന്തൃത്യ അനൃത്യത് അനൃത്യതാം അനൃത്യൻ അനൃത്യ അനൃത്യതം അനൃത്യത അനൃത്യം അടുത്ത് നൃത്യ എല്ലായിടത്തും അങ്ങനെ വരും. പരത്തിൽ എന്ത് വരുന്നു? വ്യാസന് അതോ ഏയോ ഏയോ ഗുണം യകാരലോപം എന്ത് വരുന്നു? നൃത്യേത് നൃത്യേതാം നൃത്യേയം അടുത്ത് ആശീർലങ്ങൾ നൃത്ത് യാസ് ഇപ്പൊ എന്ത് വരുന്നു? അവിടെ ഗുണം വരുന്നില്ല. എന്തുകൊണ്ട് നിർത്തിയാത് ലുങ്ങില്ല? ആ നൃത്ത് സിച്ച് ഇട്ട് ഇടയിട്ട് സിച്ച് ലോപിച്ചു ആ നൃത്ത് ഈ തന്നിരിക്കുന്നിടത്ത് എന്ത് വരുന്നു? എന്താ വരുന്നത്? പുഗന്തലഗുപത്ത് സിച്ച ഞാൻ പറയുന്നത് കേട്ടിട്ട് മറുപടി പറയുന്നു ശ്രദ്ധിച്ച് ഏതൂരെ പറഞ്ഞു അതിനുശേഷം ആ നൃത്ത് ഈ അവിടെ ഇവിടെ വരേണ്ട വേറൊരു സൂത്രം ഉണ്ടായിരുന്നു, ഏതാണ്? പക്ഷെ അത് വരുന്നില്ല, എന്തുകൊണ്ട്? നേട്ടി. അപ്പൊ പിന്നെ പോകുന്നതിന് വിശ്വഗുണം വന്നിട്ട് അനർത്തീത് അനർത്തിഷ്ഠം. അടുത്ത് ആ നർത്ത് ഇട്ട് എന്തുവരുന്നു? ഇട്ട് വരുന്ന പക്ഷെ ഇട്ടെന്ന് പറഞ്ഞാൽ പിന്നെ അത് പറയേണ്ട കാര്യമില്ല. എന്തുവരുന്നു? അനർത്തിഷ്യത്. ഇവിടെ ഇട്ട് വരുന്നത് അർദാസി ഇട്ട് വരാതെ പ്രകാരം വരാം. പക്ഷെ സേ അസിച്ചി നിർദ്ദ വികല്പമായിട്ടിട്ട് ചോദിച്ചു ഇട്ട് വരാത്ത പക്ഷത്തിൽ ത്രസി ഉദ്യോഗേ ഭയം. ഉദ്യോഗം എന്ന് വെച്ചാൽ ഭയമാണ്, ത്രാസം, ഭയം. പിന്നെ മനസ്സിനുണ്ടാകുന്ന ഉദ്യോഗം എന്നൊക്കെ പറയും, ഭയം അല്ലാതെ വരുന്ന ക്ഷോഭങ്ങൾ, അങ്ങനെയുള്ള വികാരങ്ങൾക്ക് ഉദ്യോഗം എന്ന് പറയാറുണ്ട്. ഉദ്വേഗം, ഭയം എന്നാണ് മുഖ്യമായ അർത്ഥം. ഇവിടെ ത്രസ്, തിപ്പ്, ശപ്പ് ബാധിച്ചുകൊണ്ട് എന്തോരും ചപ്പിനെ ബാധിച്ചുകൊണ്ടെന്താ സൂത്രം? അതിനെ ബാധിച്ചുകൊണ്ട് വരുന്നു അതിൽ വന്നു ത്രസ്. അപ്പൊ വികല്പമായിട്ട് എന്തോരും വികല്പമായിട്ട് ശെന്ന് വരും. ചെന്ന് വരാത്ത പക്ഷത്തിൽ ചെന്ന് വരുമ്പോ ത്രസ്യതി ചെൻ വരാത്ത പക്ഷത്തിൽ ത്രസതി ലിട്ടില് ത്രസ് വരുന്നു, ദിത്വം വരുന്നു, അഭ്യാസ കാര്യങ്ങളൊക്കെ വരുന്നു. താത്രസ് നല്ലിരിക്കുന്നു. ഏത്തോ അഭ്യാസ രൂപം വരുമോ? എന്തുണ്ട് വരുമോ? എന്താണ് എന്റെ വൃത്തി? ബാക്കിയുടെ കിത്തൂടെ ലെട്ടിലും ആയിരിക്കണം. അവിടെ വരൂ. എന്തുകൊണ്ട്? സംയോഗം വന്നിരിക്കുന്നു. പത്താത്രസ് നല്ല നിരിക്കുന്നിടത്ത് എന്തുവരും? തത്രാസ്. താത്രസ് അതുസ് എന്ന് പറയുന്നിടത്ത് സംയോഗം മധ്യത്തിൽ അകാരം ഇരിക്കുന്നോണ്ട് ഏത്തു അഭ്യാസ രൂപം വരത്തില്ല. അപ്പൊ വരുന്നു എന്താണ്? ധലിച്ചോകോ വാ കിത്തിലിട്ടിലും സേട്ടി ധലിലും വികല്പമായിട്ട് ഏത്തു അഭ്യാസ ലോകവും വരാം. അപ്പോ ത്രസ് ത്രസ് അവിടെ ഏത്വം വന്നു, അഭ്യാസരൂപം വന്നു. ഇവിടെ ഏത്വം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിക്കൊണ്ട് മുമ്പ് ഇവിടെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അകാരത്തിന് ഏത്വവും അഭ്യാസരൂപമാണ് പറയുന്നത്. ഇപ്പൊ ത്രേസതുഹു വികല്പമായിട്ട് വന്നപ്പോ, വന്നില്ലെങ്കിലോ തത്രസതുഹു. അടുത്തും അതുപോലെ തന്നെ ത്രേസുഹു തത്രസുഹു. ഡല്ല് വരുമ്പോ ത്രസ് കേട്ടോ അനട്ടോ സകാരാന്തത്തിൽ ഏതൊക്കെയാണ് അനട്ട്? രണ്ടെണ്ണയാണ്. അപ്പോ ഏത്തു അഭ്യാസ രൂപവും വികല്പവും വരുമ്പോ ത്രേ സിധ അല്ലെങ്കിൽ തത്രസ് ഇത വികല്പമാണ് വരാത്ത വർഷത്തിൽ. ത്രേസധുഹു ത്രേസ തത്രാസ രണ്ടെണ്ണം വരുമോ? എങ്ങനെയായ രൂപങ്ങൾ ഇട്ടില്ലേ? ജ്രേഷു വയോഹാനോ എന്ന് പറയുന്ന ധാതുവാണ്. ഭ്രമു ഭ്രമു അനവസ്ഥാനി എന്ന് പറയുന്ന ധാതുവാണ് കറങ്ങുക. പിന്നെ ത്രസ് ധാതു. ഈ മൂന്ന് ധാതുവിനാണ് ഇവിടെ ലെട്ടിലെ ഈ വികല്പം വരുന്നത്. ബാക്കി ഒന്നും വിശേഷിച്ചൊന്നുമില്ല. ത്രസ് ഇട്ട് ത്രസിത ത്രസ് കെട്ട് സ്യാ ത്രസിഷ്യതി അടുത്ത് ലോട്ടല് ത്രസത്തു ത്രസ ഹി എന്നുള്ളടത്ത് അത്രസത് ആ ഇവിടെ രണ്ടെണ്ണം വരുന്നത് ശെന്ന് വരുന്നതും ശപ്പ്. അപ്പോ ത്രസ്യതു അങ്ങനെ വരുമ്പോഴാദ്യം ശെന്ന് വരുന്നത് അത്ര അത്ര അത്ര സ്യാന്നേ ഉള്ളൂ. അത്ര സ്യ അത്ര സ്യൻ അത്ര സ്യഹ അത്ര സ്യതം അത്ര സ്യത അത്ര സ്യം അത്ര സ്യം. സപ്പ് വരുമ്പോ അത്ര സത് വിധിലെങ്കിലും വരുമ്പോ വിധിലെങ്കിലും വരുമ്പോ ആദിശ്യൻ വരുമ്പം എന്ത് വരുന്നു? ശപ്പ് വരുമ്പോ ആശ്രയങ്ങൾ വരുമ്പോ ആശ്രയങ്ങൾ ത്രസ്യാദ് സെന്ന് സർവനുഭവം എന്ന് പറയുന്നത് ത്രസ്യേത് ത്രസ്യ ഏത് മറ്റു വരുമ്പോ ത്രസേത് എന്താ ആശ്രലിംഗ് വന്നിട്ട് പറഞ്ഞില്ലല്ലോ. വിധിലിംഗ് അല്ലേ പറഞ്ഞു. ആശ്രലിംഗിൽ വരുമ്പോ എന്ത് വരുന്നു? നിങ്ങൾ വരുമ്പോ ആ ത്രാസ് സിച്ച് ഇട്ട് ഈട്ട് ഇകാരം ലോപിച്ചു സകാരം ലോപിച്ചു ആ ത്രാസ് ഈ തന്നിരിക്കുന്നിടത്തെ സൂത്രം വരുന്നു ആ ത്രസ് ഈ അത് നിഷേധിക്കും നേട്ടി പിന്നെ അതോ ഹലാദേർ ലഘോഹു വരോ അത്രസീർ എന്ന് പറയുന്നിടത്ത് അതോ ഹലാദേർ ലഘോഹോ വരുമോ എന്താ ഇത്ര ആലോചിക്കുന്നു വൃത്തി ഹലാദേർ ലഘോർ അകാരസ്യ വെർദർ വാ ഇടാദോ സുജി ബാക്കി സർവധാതു ഇതൊക്കെ വൃത്തി അറിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇവിടെ വരുമോ ഇല്ല വരും ഇവിടെ ലഘുവാണ് ത്രസ് സകാരത്തിന്റെ മുമ്പിലാണെന്ന് തോന്നിയിരിക്കുന്നത് അകാരം അത് ലഘുവാണ് അതുകൊണ്ട് വികല്പമായിട്ട് വൃത്തി വന്ന് രണ്ട് രൂപം വരും ഇവിടെ കൊടുത്തിട്ടില്ല അത്രസീദ് വൃത്തി വരാത്ത പക്ഷം വൃത്തി വരുന്ന പക്ഷം അത്രാസീദ് അത്രാസിഷ്ഠാം അത്രാസിഷു നിങ്ങളുടെ പുസ്തകത്തിൽ രണ്ട് രൂപം കൊടുത്തിട്ടില്ലേ രൂപചന്ദ്രിയയിൽ ഒരു രൂപയേ ഉള്ളൂ അത് വന്നപ്പോലല്ലോ വധവർജാനന്ദസ്യ അച്ഛ നേടി നിഷേധിച്ചു അതോ ലഖോ ഇടാദിയാണ് അപ്പൊ അത്രാസീത് അത്രാസിഷ്ടം അത്രാശിഷു അത്രാഹി ഇതുവരെ നമ്മൾ പഠിച്ചതനുസരിച്ച് വന്നേ പറ്റൂ നിങ്ങളുടെ പുസ്തകത്തിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും മറന്നായിരിക്കും അത് നിങ്ങൾ മറന്നായിരിക്കും അത് ഓർക്കുന്നത് വരെ വൃത്തി വരും ഓർക്കണമെങ്കിൽ മാറ്റിക്കോളി അതിനും സ്വാതന്ത്ര്യമുണ്ട് അത്രാസീത് അത്രാസിഷ്ടം അത്രാശിഷു അത്രാസിഹി അത്രാസിഷ്ടം അത്രസീത് അത്രസിഷ്ടം അത്രശിഷു അത്രസിഹി അത്രസിഷ്ടം അത്രശിഷ്ട അത്രശിഷം അത്രശിഷു അത്രശിഷ അടുത്തെന്ത് വരുന്നു ആത്രസ് അത്ര ശിഷ്യത് അതേതിനെ നിഷേധിക്കുന്നത് നേടി നിഷേധിക്കുന്നത് വധവ്രജഹലം ദുസ്യച്ച നേടി നിഷേധിക്കുന്നു അതുഹലാതെ ലഘുഹ നിഷേധിക്കില്ല അതുകൊണ്ട് വൃദ്ധി വികല്പമായിട്ട് വരും ഇനി ഞാൻ നിഷേധിക്കുന്ന ഏതെങ്കിലും നിങ്ങൾക്ക് ഓർമ്മ വരികയാണെങ്കിൽ എനിക്കിവിടെ ഒന്ന് പറഞ്ഞു തരണം കേട്ടാ കൊള്ളാം. നേടി അത് തന്നെ പദവർജാനന്ദസ്യ അച്ഛ എന്ന് പറയുന്ന പ്രാപ്തമാവുന്ന വൃദ്ധിയാണ് നിഷേധിക്കുന്നത്. അതോഹലാദുള്ള ഗുഹ നിഷേധിക്കുന്നുണ്ട്. എവിടെയാണോ അതോഹലാദുള്ള ഗുഹ വന്നത് അവിടെ നമ്മ നോക്കണം, അവിടെ നേടി നിഷേധിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. ഇതാദോ എന്റെ പഴകിയ ബുദ്ധിയാണ്, നിങ്ങളുടെ അത് കുറച്ചുകൂടെ പുതിയ ബുദ്ധിയാണ്. കണ്ടെത്താമെങ്കിൽ കണ്ടെത്തും, വല്ലതും ഉണ്ടെങ്കിൽ. അതവിടെ നോക്കിയാൽ മതി. വതവൃജ ഹലന്ദസ്യ അച്ഛ എവിടെ പ്രവർത്തിച്ചു നോക്കിയാൽ മതി. ആ സൂത്രം വന്നത് ഏത് കാരണത്തിലാണ് പ്രവർത്തിച്ചത്? ഏത്? ആ അവിടെ ഇട്ട് വന്നിട്ടുണ്ടോ? വ്രജ് ധാതുവിൽ ഇട്ട് വന്നിട്ടുണ്ടോ? അവിടെ അതുപോലെ പ്രവർത്തിച്ചോ? അപ്പൊ അവിടെ നിഷേധിച്ചോ? പിന്നെ ഇവിടെ എങ്ങനെ നിഷേധിക്കും? അത് മതിയല്ലോ. അവിടെയാണ് അതോ അല്ലാതെ ലഘുവ വന്നത്? അതെവിടെ വന്നെന്നാ ചോദിച്ചത്? ഗത്ത് അവിടെ ഇട്ട് വന്നോ? അവിടെ നിഷേധിച്ചോ? പിന്നെന്താ? പിന്നെന്താ? അല്ലാതെ നോക്കണം, സംശയം വന്നാൽ അപ്പൊ തന്നെ നോക്കണം. അവിടെ ഇട്ട് വന്നിട്ട് നിഷേധിച്ചില്ലല്ലോ, അപ്പൊ ഇവിടെയും വരാം. സംശയം വന്നാ തീർത്ത് തന്നെ പോണം. കുറച്ച് ഉദ്ദേശിച്ചു അടുത്ത്. അത് കഴിഞ്ഞല്ലോ ശോ തനൂകരണേ. ശോ ശ്യൻ ടിപ്പ് അവിടെ വരുന്നു. ഓധശ്യനി ലോപദസ്യ സ്പഷ്ടമാണ്. ഓകാരത്തിന് ശെന്ന് പരത്തി വന്നാൽ ലോകം വരും. പശ് യാതി ശ്യതി ശ്യതി ശ്യതഹ ശ്യന്തി ശ്യസി ശ്യതഹ ശ്യതഹ ശ്യാമി ശ്യവഹ ശ്യമഹ കഴിഞ്ഞു. ലെട്ടിൽ വരുമ്പോ എന്ത് വരുന്നു? സോ ധാതു എന്ത് വരുന്നു? ആദ്യത്തെ ഉപദേശി അശ്വതി, അത് ആദ്യം തന്നെ വരണം, മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ലെട്ടിന്റെ വിവക്ഷയിൽ തന്നെ എന്ത് വരും? ആത്വം വന്നിട്ടാണ് പിന്നെ ലെട്ടും മറ്റും വരുന്നത്. അത് പ്രത്യേകം ഓർക്കണം. ലെട്ടിന്റെ വിവക്ഷയിൽ ആത്വം വരും. അപ്പൊ ശാ ദിത്വം അല്ലാതെ ശേഷം അഭ്യാസം പരത്തിൽ നല്ലിരിക്കുമ്പോ എന്ത് വരുന്നു? ആ തവണല്ല വൃദ്ധി വന്നിട്ട് എന്ത് വരുന്നു? ശശൗ. ശശൗ അതുസ് എന്ത് വരുന്നു? ആ തോലോക ശശത്തുഹു ശശുഹു ശോ ചേട്ടോ അനട്ടോ അനിട്ടാകുമ്പോ ഇവിടെ എന്തുവരും? വികല്പമായിട്ട് ഇട്ട് വരുമ്പോ എന്തുവരുന്നു? ഇട്ട് ദ വരുമ്പോ ആ തോലോപ പിടിച്ച ശശിധ ഇട്ട് വരാത്ത പക്ഷത്തിൽ ശശാധ ശശധുഹു ശശ ശശൗ ശശിവ ശശിമ അങ്ങനെയാണ് രൂപങ്ങൾ. അടുത്ത് ശാത ശാതാരോ പ്രത്യേകിച്ചൊന്നുമില്ല, അന്നിട്ടാണ് ശാത ശാതാരോ ശാതാര ശാതാസി ശാതാസ്ത ശാതാസ്ത ശതാസി ശതാസി ശാസ്യതി ശാസ്യതഃ അടുത്ത് നോട്ടിന്റെ വരുമ്പം ഓതശ്ശനി ഓകാരിൽ ചോദിച്ചു. ഇവിടെയൊക്കെ ശാദാശാസ്ത്രി നമ്മളുടെ തേജസൂത്രം വന്നത് ഏതാ വന്നോ? അവിടെ ഇത്ര പറയുന്നുണ്ട് നതുശിത്തി. ചിത്ത് വരവിരുന്ന വരത്തില്ല എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലായിടത്തും വന്നിട്ട് ശോ എന്ന് പറയുന്ന സാധനമാവും. അതുകൊണ്ടാണ് ഇവിടെ ശോ ശാത്തി. അവിടെ ആദ്യത്തെ ഉദ്ദേശിയ അശിതി വരുന്നില്ല എന്തുകൊണ്ട്? ശ്യൻ ചിത്തിരിക്കുന്നുണ്ട്, അതുകൊണ്ട് ലോട്ടൊന്നും വരത്തില്ല. അത് വരുന്നില്ലെങ്കിൽ പകരം എന്തുവരും? ഓതശ്ശനി. അപ്പം ലട്ടിലും ലോട്ടിലും ഒന്നും ആദ്യച്ച ഉപദേശിക അശുതി വരാത്ത പരത്തിൽ ചിത്തുള്ളതുകൊണ്ട്. ചിത്തില്ലാത്തടത്ത് ആദ്യച്ച ഉപദേശിക അശുതി വന്നിട്ട് ആത്മം വരുന്നതുകൊണ്ടാണ് ലട്ടിലും ലുട്ടിലും ലട്ടിലും എല്ലാം ആത്മം വന്നത്. അടുത്തെന്ത് വരുന്നു? ഉപകാരം പോയി. സിന്ധു അങ്ങനെ വരുമ്പോഴോ ആ അവിടെയും വരും ഓതശ്യൻ ഇതിലെങ്കിലും വരുമ്പോഴോ ശ്യേതാം അടുത്ത് ആശയില്ലെങ്കില് ആശയില്ലെങ്കിൽ ഇതിലെങ്കിൽ കഴിയും. ആ അവിടെ എന്തോരും ചിത്ത് വരത്തില്ലാത്തോണ്ട് ആദ്യം ഉപദേശിച്ച് അശ്വതി പ്രകാരം എന്തോരും പരത്തിൽ എന്തുവരുന്നു? ആ തോലെ പേടിച്ച് ആകാരം ലോപിക്കുമോ? എന്തുകൊണ്ട്? അപ്പൊ അത് ലോപിക്കത്തില്ല. എയർലിംഗി വരൂ. ഗൂവിലുണ്ടെങ്കിലേ വരത്തുള്ളൂ. ആ അതിലൊന്നും പെടുന്നില്ല. അപ്പൊ പിന്നെ എന്തൊരു ശായാത് വാന്യസ്യ സംയോഗാദേഹേ വരുമോ? സംയോഗാദിയില്ല. അതെല്ലാം ചിന്തിക്കണം, അതൊക്കെ ഓർക്കണം. ശായാത് ശായാസ്താം ശയാസു അടുത്തെന്തോരുന്നു? ഇവിടെ ചിത്തില്ലാത്തൊരും ആദ്യിച്ച ഉപദേശേ അശ്വതി ആശ പരത്തില് സിച്ച് വന്നു തീത സ്വീകാരം ലഭിച്ചു. ആശാസ് തീരികം വരുന്നു. വിഭാഷ ഏഭ്യ സിജോ ലുക്ക് ഉപാസ്യാത് പരസ്യതേ പരി ഇവിടെ പറയുന്ന ഘ്രാ ദന്തോപാധാനെ ധേട്ട് പാനെ ശ ഇത് തന്നെയാണ് ശോ തനുകർണെ. ഛ എന്ന് പറയുന്നത് ഛ ക്ഷോധാതു കാണും. ഛേദനെ പരത്തിന് തുക്കം വന്നിരിക്കുകയാണ്. ക്ഷോ അന്തക്കർമ്മണി നാശം. ഇത്രയും ധാതുക്കൾക്ക് പരത്തിൽ സ്വിച്ച് വരുമ്പോൾ ആ സ്വിച്ചിന് ഡുക്ക് വരും, പരസ്യയുതം പരവരിക്കും. ആശാസ് തീർന്നിരുന്നിടത്ത് പരസ്യയുതം പരമുണ്ട്. ഇവിടെ ധാതുകൊണ്ട് ശോ തനുകരണെ തനുവാക്കുക, ചെറുതാക്കുക. സ്വിച്ചിന് എടുക്കുമെന്ന് ആശാസ് പോയി. അശാത്ത് അശാത്താം ിരിക്കുമ്പോ എന്തുവരും? ആതഹ സ്വിച്ചിൽ വെക്കി വൃത്തി ജുസ് വന്നു കഴിഞ്ഞാൽ എന്തുവരുന്നു? എന്തുവരുന്നു? ആന്നൂര് ദീർഘം. ആന്നൂര് അശുഭു ആന്താ ദീർഘം വരാത്ത ആന്ന് ദീർഘം വരാത്ത എന്തെന്നായത് അട്ട് വരുന്നു. ശുഹാണ് അശുഹു അശാത്ത് അശാത്താം അശുഹു അശാഹ അശാത്തം അശാത്ത അശാം അശാ. ഇത് വികല്പമാണ് ലുക്ക് വാ സ്വിച്ചിന്. ലുക്ക് വരാത്ത പക്ഷത്തിൽ ആശാസ് യമരമനമാതാം സച്ച സക്ക് വരുന്നു, സസ്യഇട്ട് വരുന്നു, പരത്തിൽ അപൃക്തമായ തീന ഇട്ട് വരുന്നു, ഇടയിട്ട് സിച്ച് ലോപിക്കുന്നു. ആശാസ് സക്ക് അവിടെ ഇരിക്കും. ആശാസ് അശാസീത് ഇവിടെ മുമ്പ് വന്നിട്ടുള്ളതാണ്. ആദന്തമായതുകൊണ്ട് സക്ക് വരുന്നു, പരതിച്ചിരിക്കുന്നു, ഇട്ട് ഈട്ട് ലോപിച്ചു. അശാസീത് അശാസിഷ്ഠം അശാസിഷു അശാസിഹി അശാസിഷ്ഠം അശാസിഷം അശാസിഷു അശാസിഷ. അടുത്തെന്ത് വരുന്നു? ആ ശാ നിങ്ങൾ പറയാൻ വേണ്ടിട്ട് ഞാൻ വെറുതെ ഇരിക്കുന്നു. അവിടെയും ഏ സൂത്രം വന്നു? ആദ്യ ഉപദേശിച്ച് ശിത്തില്ലാത്തോണ്ട് അത് വരുന്നു. ഇത് എളുപ്പമാണ്. ദിവാദി ഭുവാദി പോലെ തന്നെ വരുന്നു. ഛോഛേദനെ ഏ സൂത്രം വരും? അതാണ് ഓതശനി ഓതന്തമാണ്. ശൻ വന്നു കഴിഞ്ഞാൽ ഓകാരൻ ലോപിക്കും. ക്ഷതി ക്ഷതിയല്ല ക്ഷതി ക്ഷതഹ ക്ഷന്തി ക്ഷസി ക്ഷതഹ ക്ഷത ശ്യാമി ശ്യാമ ശ്യാമയല്ല ശ്യാമ വേറെ ശ്യാമ ശ്യാവ ശ്യാമ. അപ്പോ ലിട്ടിൽ വരുമ്പോ സൂത്രം വരുന്നു? ആദ്യ ഉപദേശിച്ച ആത്തുമൊന്ന് അഭ്യാസത്തിൽ വർഷം വന്നു പോസ്റ്റ് വന്നു അല്ല പോസ്റ്റ് അഭ്യാസം ചാർച്ച വന്നു ിരിക്കുന്നിടത്ത് ഏത് വരുന്നു? പ്രകാരം എന്ത് വരും? ഛേച പ്രകാരം എന്താ വരുന്ന? തുക്കു വന്നു കഴിഞ്ഞാൽ എന്ത് വരും? സൂത്രം തുക്ക് വന്നു കഴിഞ്ഞാൽ വരും ആദ്യം എന്ത് വരും? അത് ഓർത്തോണം. ചുത്തുമ്മനടുത്ത് തകാരം വരുത്ത് ജസ്തുത്വ ചർപ്പ് ക്രമപ്രകാരം വരും. എന്തുകൊണ്ടാണ്? പൂർവോത്രാസത്വം ജസ്തു ചുത്വ ചർപ്പ് വന്നിട്ടെന്തോ ഒരു ചാവരും. അങ്ങനെയാണ് ചാവരുന്നത്. അപ്പോ ചച്ഛ പരത്തിൽ നല്ലിരിക്കുമ്പോൾ എന്തുവരുന്നു? നല്ല വന്നു കഴിഞ്ഞാൽ ചച്ഛവും മാത്രം പോരാ, എന്റെ മേളൊരു ചാവട ഉണ്ട്, അതുകൂടെ ചേർത്ത് വേണം പറയാൻ. രണ്ട് ചാ അല്ല, എത്ര ചായ ഉണ്ട്? മൂന്ന് ചായ. അവസാനത്തെ ചായ അല്ല എന്നെല്ലായിടത്തും വരും. ഓ എളുപ്പമാണ്. ചച്ഛതുഹു ചച്ഛുഹു ഛാന്തത്തിൽ ഏതൊക്കെയാണ് അനുഗതാദികൾ? പ്രച്ഛേക പ്രച്ഛിപ്സായ. ഇത് വരുന്നില്ല. എങ്ങനെ? ആ ഇത് ഓകാരാന്തം. അതുകൊണ്ട് എന്തോരും ആ അനിട്ടോ തേട്ടോ അനിട്ടാണ്. അപ്പോ എങ്ങനെ വരുന്നു? ചച്ഛിവ ചച്ഛിമ തുമ്മുന്നത് പോലെ പറയണം. അത്രയും എഫക്റ്റ് കിട്ടണം. ഇത് ശരിയാവും. പിന്നെ അടുത്തെങ്ങനെ വരുന്നു? അവിടെ എന്ത് വരുന്നു? ചോ താന്നിരിക്കുന്നിടത്ത് ആദ്യ ചോദിച്ചേ ശരി ആത്തുമ്മുന്നു. ഛാത അവിടെ ഛ മാത്രമേ ഉള്ളൂ, ചായില്ല. അടുത്ത് ഇതൊക്കെ പറയാന്നുള്ളതേ ഉള്ളൂ, എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ചേതു എല്ലാരും പറയുന്നില്ല. ചേതു ചതാ ചതാം ചന്തു ചാനി ഖ്യാവ അങ്ങനെ വരുമ്പോ അച്ഛത് അച്ഛതാം ഇതില്ലെങ്കില് ഇതെങ്ങൾ വരുമ്പോ സൂത്രം വന്നോണ്ടായത് കൊടുത്തത്. ആ സൂത്രത്തിൽ എന്ത് വന്നു? ഛ. അപ്പൊ എന്ത് സംഭവിക്കും? സ്വിച്ച് നോക്കുന്നു കഴിഞ്ഞാൽ അച്ഛാത് അച്ഛാത് അച്ഛാത് അവിടെ എന്ത് വരും? തുക്ക് വരും. അച്ഛാത് ജസ്ത്വ സ്തുത്വ ചർത്വം വന്നിട്ട് അച്ഛാത് ഒരു ചകാരം കൂടെ വരും. അച്ഛാത് അച്ഛാദാം അച്ഛുഹു ഉണ്ടാ കറക്റ്റ്. ശരിക്കും ഉച്ചരിച്ചാൽ തുമ്മൽ വരും. നിങ്ങൾ ശരിക്കും ഉച്ചരിക്കാത്തതുകൊണ്ടാണ്. വികല്പം വരുമ്പോ ശരിക്കും ഉച്ചരിച്ച് നോക്കിയാ വരും. അടുത്തും ദൂരം ഛേദനം ഇതിൽ നിന്നുണ്ടാവുന്നു. എന്നാൽ ഇത് ആദ്യം ഉപയോഗിക്കുന്നതല്ല, ചെതി അങ്ങനെ ഉപയോഗിക്കാറില്ല. ഷോ എന്തൊക്കെയാണ് ഇത് ധാരാളം ഉപയോഗിക്കുന്നത്, അതുമാണ് നാശം. പക്ഷെ ഉപസർഗം വരുമ്പോൾ അർത്ഥങ്ങളെല്ലാം മാറി വരും പലയിടത്തും. ഷോ അവിടെയും ധാത്വാതെ ഷസ ഓദ ശനി, ബാക്കിയുള്ളവരെ പോലെ തന്നെ എങ്ങനെ വരുന്നു? ശതി ലിട്ടിൽ വരുമ്പോ സസ അഭ്യാസ കാര്യങ്ങളൊക്കെ ഒന്ന് സസൗ സസതുഹു സസു സാന്തത്തിലേതൊക്കെയാണ് എന്നിട്ട് ഇവിടെ ഇട്ട് വരൂ സേട്ട് വരൂ. ആ ഇത് ശാന്തമല്ല. ഇപ്പൊ എന്ത് വരുന്നു? അനട്ടായതുകൊണ്ട് സസിധ സസാദ സതതുഹു സസൗ സസ്യ സസ. അടുത്ത് സാത സതോല അടുത്ത് ഏതാണിപ്പോ ആശയങ്ങളിൽ വരുമ്പോ സ്യാതെന്ന് പറയുമ്പോ ഏ സൂത്രം വരുന്നു? സൂത്രം പഠിച്ച സൂത്രം വാല്യസ്യ സംയോഗാദേഹേ വരുമോ? ഏർലിംഗി വരുമോ? എന്തുകൊണ്ട്? ഗുമാസ്ത ഗാപ ജഹാതിസാം ഹലി ജഹാതിസാം. സാം എന്ന് പറയുന്നത് ഇതാണ് ധാതു. ഷ്വന്തകർമ്മണി സാം. അപ്പോ എന്തു വരുന്നു? ഏർലിംഗി. എന്താ പറയുന്നു വൃത്തിയില്? ലിംഗി. അപ്പൊ ഏറ്റവും വരും ഗുസഞ്ജകാനാം അസാദീനാഞ്ച എത്തും സ്യാത് അർദ്ധാദിയെ ലിംഗി. അപ്പൊ എന്തുവരും? വാന്യസ്യ സംയോഗാദേഹേ വരുന്നില്ല. എന്തുകൊണ്ട്? കുമാസ്താദേരന്യസ്യ നല്ല വരുന്നു. പക്ഷെ ഇത് ഗുമാസ്താദികളിൽ പെട്ടു. ഏത്? സ അതുകൊണ്ട് എന്തുവരും? ഏർലിംഗി വന്നിട്ട് നമ്മുടെ പ്രസവത്തിൽ ഇല്ലേ രൂപം? സേയാതാ സ്യായാതാ? ആ പിന്നെന്താ? സേയാത് സേയാസ്താം സേയാസു സേയാ സേയാസ്തം സേയാസ്ത സേയാസം സേയാസ്വ സേയാസ്മരുന്നു. അടുത്ത് ഇങ്ങനെ വരുമ്പോ സൂത്രം വരുന്നു വിഭാഷകർമ്മയാണ്. അപ്പൊ എന്ത് വരുന്നു? സെച്ചൻ ലുക്ക് വരുമ്പോ അസാത്ത് അസാതാം അസുഹു അസാഹ അസാതം അസാത്ത് അസാം അസാഹ അസാം. എവിടെ സായാതെന്നാണോ? സേയാത്ത്. ഏതിലാ സായാത് എന്ന് കിടക്കുന്നു? പിന്നെ പിന്നെന്താ? ശ്രീധര മുഖോല്ലാസിനിയില് സായാത്ത് കൊടുക്കും. ഏ ശ്രീധര മുഖോല്ലാസിനിയില് സായാത്ത് ഏത് ഏതാണ്? ശ്രീധര മുഖോല്ലാസിനി. ഓ സായാത്ത് തെറ്റ. നേരത്തെ ഒന്നെടുത്താൽ എങ്ങനെയായിരുന്നു? അതുപോലെ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞെടുത്ത്. അതിൽ ശരിക്കും കൊടുത്തിട്ടുണ്ട്. ഏ നേരത്തെ ഒന്ന് ഉദാഹരണം പറഞ്ഞു. ഈ പുസ്തകത്തിലൊക്കെ തെറ്റായിരുന്നു. രണ്ടും ഉണ്ടോ അവിടെ? അപ്പൊ അത് ശരിയായി. ഇവിടെ ഒന്നും മറന്നുപോയി. അത് ചിലപ്പോ അങ്ങനെ വരും. വ്യാഖ്യാനം എഴുതുമ്പോൾ ചിലപ്പോൾ ശ്രദ്ധക്കുറവ് വന്നിട്ട് അങ്ങനെ വരാറും. നമ്മൾ പറയുമ്പോൾ തെറ്റാറ്. അതുപോലെ ഓർമ്മ വന്നില്ലെങ്കിൽ തെറ്റിപ്പോ. അടുത്ത് ലുങ്ങിൽ വരുമ്പോ എന്തോ ഒന്നെന്ത് വരുന്നു? ലുക്ക് വരുമ്പോ അസാ. അതിലെങ്ങനെയാ കൊടുത്തിരിക്കുന്നത്? രണ്ടിനും പോണ്ടോ? അസാദും ആസാദും. അസാദും രണ്ടെണ്ണം വരും. അതിലോ രണ്ടെണ്ണം ഉണ്ടോ? ഒരുപോലെ വരണം. അതാ പറഞ്ഞത്. അതിനു വേണ്ടിയിട്ടാണ് ഈ ധാതുക്കൾ ഇവിടെ കൊടുത്തത്. വിഭാഷ ഘ്രാ ദേശ ഛ സ ലദ്ധേട്ട് ഒഴികെ ബാക്കിയെല്ലാം കൊടുത്തു. ഗ്രായും കൊടുത്തില്ല. ശ ഛ സ ഇത്രയും കൊടുത്തു. എന്തുവരുന്നു? അസാസീത് അസാസിഷ്ടം അസാസിഷു അസാസി അസാസിഷ്ടം അസാസിഷ്ടം. അടുത്തെന്ത് വരുന്നു? അസാസിത് അടുത്ത് വരുന്നു. ദ്വോ അവഖണ്ഡനെ മുറുക്കിയ. ഈ സാറിന് അവപൂർവത്തിലാ പ്രയോഗിക്കുന്നു. അവദ്യതി വേദത്തിലൊക്കെ ഉപയോഗിക്കുന്നു. അവധി എന്ന് വെച്ചാൽ ഛേദിക്കുക. ദോ എന്തോരും അവിടെ ഓതകശനി ഓകാരം പോയി. ദ്യതി ദ്യതഹ ദന്തി ദ്യസി ദ്യതഹ. രൂപചന്ദ്രിയെ നോക്കി പറയണോ? അതേ രൂപ ശ്രദ്ധിച്ച് പറയണോ? രൂപേന്ദ്രിയ ഇല്ലേ? എന്താ വിട്ടുപോയതാണോ? ഓ അത് മാത്രമേ ഉള്ളൂ. ശരി. അപ്പോ ഇതില്ലെങ്കിലും മറ്റത് നോക്കി പറയാമല്ലോ. ഉള്ളത് നോക്കി അങ്ങനെ സമാനമെന്ന് പറയുമ്പോൾ ഒന്ന് വെച്ചിട്ടെല്ലാം പറയാമല്ലോ. അങ്ങനെയല്ല പറയുന്നത്. മനസ്സിൽ രൂപം ശ്രദ്ധിച്ച് പറയണം. സൂത്രങ്ങൾ ഏത് വരുന്നു എന്നൊക്കെ ഒന്ന് നോക്കിച്ചു. അപ്പൊ എന്നെ പറ്റിക്കാൻ നോക്കണ്ട. അങ്ങനെ അപ്പൊ അവിടെ സൂത്രം വന്നു. ദത്തവും പിന്നെ അതൊരു പേടിച്ച അടുത്ത് ലുട്ടില് ലുട്ടില് ഇവിടെയൊക്കെ സൂത്രം വന്നത് ആദ്യ ചോദ്യശേഷിച്ചു. ലോട്ടിൽ വരുമ്പം ദേതു അടുത്ത് വിധിലെങ്കില് എങ്ങനെ എങ്ങനെ പറയുന്നു വിധിലിംഗ് വിധിലിംഗില് ഈ വന്ന് അശ്ലിംഗിൽ വരുമ്പം ദോ ദായായി, പിന്നെ എന്ത് വരുന്നു? എങ്ങനെ ദേ വരുന്നത്? ഇതിന് ഗുസഞ്ഞുണ്ടോ? സൂത്രം ദാരൂപത്തിൽ നാല് ധാതുക്കളുണ്ട്. ഏതൊക്കെയാണ്? അത് കഴിഞ്ഞു. ഇനി രണ്ടെണ്ണം, ദേങ് രക്ഷണേ. ഇനി ഒന്നുകൂടെ, ദോ അവഖണ്ഡനെ. അപ്പൊ എന്തുവരും? ഗുസഞ്ഞ ഉണ്ടെങ്കി അത് വരും കേ അല്ലെങ്കി. അപ്പൊ എങ്ങനെ വരും? ദയാത് ദയാസ്തം ദയാസ്തം ഇല്ലെങ്കിൽ വരും ബാ ദാ സിച്ച് എന്ന് വരുമ്പോ സൂത്രം വരുന്നു. അതിനുണ്ടാ ദായുണ്ടാ, പിന്നേതാണ്? അതും വരാനൊരു ചാൻസ് ഉണ്ട്, പക്ഷെ വരത്തില്ല. എന്തുകൊണ്ട്? ദാതിസ്താഗുബുഭ്യജ പരസ്മൃതേഷു നിത്യമായിട്ട് എന്തോരും സിച്ചിന് ലുക്കു വരും. അപ്പൊ എന്തോരും ആ ദാത്ത് അദാത് അദാത് അദാതാം അതുഹു അദാഹ അദാതം അദാത് അദാം. ഇവിടെ ഭൂ വന്നു. ഇവിടെ അതുകൊണ്ടാണ് ലുക്കു വരുന്നത്. അതുകൊണ്ട് യമരമ നമാത സക്കൊന്നും വരുന്നില്ല. അത് വന്നാൽ അത് വരത്തില്ല. ഒറ്റ രൂപയേ ഉള്ളൂ അദാത്. അടുത്തെന്ത് വരുന്നു? ദാസ്യൻ.